സ്തംഭ പൂർവസിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത്, അത് പൂർത്തിയായില്ല. ഉദ്ദശബ്ദത്തിന്റെ പരത്തിൽ സ്ഥാധാതുവും സ്തംഭ ധാതു, സ്ഥാഗതി നിവർത്തവും സ്തംഭ രോധന രണ്ട് ധാതുക്കളുണ്ട്. ഒന്ന് നിൽക്കുക, മറ്റൊന്ന് തടയുക എന്നർത്ഥം. സ്ഥാ നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ തിഷ്ഠതി നിൽക്കുന്നു. ഉദ് ശബ്ദമാണ് അതിന്റെ പരത്തിലിരിക്കുന്ന സ്ഥാധാതുവിന്റെയും സ്തംഭ ധാതുവിന്റെയും രൂപങ്ങൾ. ഇവിടെ സ്ഥാധാതുവിന്റെ രൂപമാണ് സ്ഥാനം, സ്തംഭധാതുവിന്റെ രൂപമാണ് സ്തംഭനം. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ എന്താ പറയുന്നത്? പൂർവസവർണം വിധിച്ചിരിക്കുന്നു. പൂർവമായ ദകാരത്തിന്റെ സവർണം വിധിച്ചു. ഏതിന്? പരത്തിൽ ഇരിക്കുന്നതിന്. അതെങ്ങനെ മനസ്സിലായി? തസ്മാദിത്യുത്തരസ്യ പഞ്ചമി നിർദ്ദേശിയന് ക്രിയമാണ കാര്യം വർണ്ണാന്തരേണ ഭീതസ് പരസ്യേയം. പഞ്ചമി ഉദഹ എന്ന് പഞ്ചമി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് അത് പരത്തിൽ വരണം. പരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ഥാസ്തംഭോ ഷഷ്ടി നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. ഷഷ്ടി സ്ഥാനയോഗ അനോന്ദ്യസ്യ വരും. പക്ഷെ ഇവിടെ പറഞ്ഞു ആദേഹേ പരസ്യ പരസ്യദ്വീതം തത്വസ്യാദിർബോധ്യം. ആദ്യമൊന്നും മനസ്സിലാക്കണം, ഇത് വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല, കാരണം ഇത് അപൂർവമായി വരുന്ന ഒന്നാണ്. പിന്നെ അപൂർവമായി വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു സാമാന്യ സൂത്രമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് മുമ്പ് ചർച്ച ചെയ്യാത്തത്. പക്ഷേ ഇവിടെ വരുന്ന മറ്റു സൂത്രങ്ങളേത്? തസ്മാദിത്യുത്തരസ്യാദേ പരസ്യ ജരോജരി സവർണേഖരി ചെയ്ത് സാമാന്യ സൂത്രങ്ങളാണ്. ഉദവസ്ഥാസ്തംഭപൂർവസ്യ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതുകൊണ്ട് അതിന് പ്രാധാന്യമൊന്നുമില്ല. മറ്റു സൂത്രങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പരസ്യവിഹിതം തത്വസ്യാദിർബോധ്യം. പരത്തിനൊന്ന് വിധിച്ചു കഴിഞ്ഞാൽ അത് ഏതിനാണോ വിധിച്ചത് അതിന്റെ ആദിക്ക് വരും എന്ന് പറയുന്നുണ്ട്. എന്താണ് സ്ഥാനം, സ്തംഭനം എന്നിരിക്കുന്ന രണ്ട് സ്ഥലത്തും സകാരത്തിന് ധകാരം വരും. അതെങ്ങനെ വരുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ബാഹ്യപ്രയത്നം നോക്കിയിട്ട് അതനുസരിച്ച് വരും. ഇവിടെ എന്താണ് ബാഹ്യപ്രയത്നം? അങ്ങനെ ധകാരം വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഉദ് സകാരത്തിന് ധകാരം വന്നു. അതിനുശേഷം ഒരിടത്തിരിക്കുന്ന അതേ ധകാരം തന്നെ രണ്ടാമത്ത് വേറിടത്തിരിക്കുന്നത് തകാരം. ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ധകാരത്തിന് പരത്തിൽ ആദേശമായി വന്ന ധകാരത്തിന് ലോകം വരുന്ന ദിവസമാണ് ഹലക പരസ്യ ചെറുവ ലോക സവർണേച്ചി. ഇപ്പൊ ഹല്ലായുധത്തിലെ ധകാരം അതിന്റെ പരത്തിലിരിക്കുന്നു. ചരൽപ്പെട്ട ധകാരം അതിന്റെ പരത്തിലിരിക്കുന്നു. സവർണമായ ജരൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ധകാരം അല്ലെങ്കിൽ തകാരം. അങ്ങനെ ഇരിക്കുമ്പോൾ ധകാര പരത്തിലുള്ള ധകാരത്തിന് ലോകം വരും. മുന്തുരം ഉത് ധാനം ഉത് തമ്പനവും ഉത് തമ്പനവും എന്ന് പറയും. ഇവിടെ രണ്ടും വികല്പമാണ്. ഇങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഒരിടത്ത് രണ്ട് ധകാരമിരിക്കും, ഒരിടത്തൊരു ധകാരവും തകാരവും പരത്തിയിരിക്കും. പൂർവ്വത്തിലെ രണ്ടിടത്തും ധകാരം തന്നെ. അവിടെ വരുന്ന ഒരു സൂത്രത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഖരിജ ഖരി ജലം ചരസു ഖരി പരമിരിക്കുമ്പോൾ ജല്ലുകൾക്ക് ചരുവരും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദോദസ്യ ഉദ്ദിന്റെ ധകാരത്തിന് തകാരം വരും. അപ്പോ ഉത്ഥാനം ഉത്തംബനം. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച ക്രമമനുസരിച്ച് ഇവിടെ ഒരു ചെറിയ പിശകുണ്ട്. എന്താണത്? എങ്ങനെ? അമ്പത്തഞ്ച് അത് അപ്പോൾ ഇവിടെ ആദ്യ സൂത്രം വരണം, ഖരിച വരണം. നമ്മൾ പഠിച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് ഉദസ്ഥാസ്തംഭോ പൂർവസ്യോ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഖരിച വരണം എന്ന് വെച്ചാൽ ഈ സൂത്രം ആദ്യം കൊടുക്കേണ്ടതാണ്. ലഘുസിദ്ധാന്ത കൗമുദീകാരൻ ഇവിടെ അവസാനം കൊടുത്തു. അവസാനം ഇത് വായിച്ചു കഴിയുന്ന ഒരാൾക്ക് തോന്നുന്നു അവസാനമാണ് ദകാരത്തിന് തകാരം വരുന്നത്, പക്ഷെ അത് ശരിയല്ല. ഇനിയിവിടെ കൊടുത്തിരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അതായിരിക്കും എങ്കിലും ഓക്കെ. ഖരിജ അവസാനം കൊടുത്തപ്പോ വരദരാജ പണ്ഡിതർ ഉദ്ദേശിച്ചത് ആദ്യം തന്നെ ദകാരത്തിന് തകാരം വരും എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ശരി, മറിച്ചാണെങ്കിൽ ഈ ക്രമം തെറ്റാണ്. എന്തുകൊണ്ട് പൂർവത്രാസിദ്ധം പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം സ്യാത്. ഖരിജ എന്നുള്ള സൂത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 55 ഉദസ്ഥസംഭവ പൂർവസ്യ എന്ന് പറയുന്നത് അസിദ്ധമാണ്. അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നോ പ്രവർത്തിക്കുന്നില്ല എന്നൊന്നും ഖരിജയ്ക്ക് നോക്കേണ്ട കാര്യമില്ല. അതിന്റെ സ്ഥാനം വന്നാൽ അത് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തുവരും? ബുദ്ധന്റെ ധകാരത്തിന് തകാരം വരും. പരത്തിൽ ഖരുണ്ട്, സകാരമുണ്ട്. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇനി അടുത്തൊരു സൂത്രതലകൾ പ്രത്യേകം എടുത്ത് ശേഷോടിയിൽ അത് എടുത്തു പറയുകയും ചെയ്യും. പൂർവസൂത്രം ആദ്യം തന്നെ പ്രവർത്തിക്കണം. അപ്പൊ ആ നിയമം ശ്രദ്ധിക്കാതെ സൂത്രത്തിന്റെ ക്രമം വച്ചെന്ന് നമുക്ക് തോന്നും ഖരിജ അവസാനം വരുമ്പോൾ. അങ്ങനെയാണ് എനിക്കും തോന്നും നിങ്ങൾക്കും തോന്നും. പിന്നെ ഈ സൂത്രക്രമങ്ങൾ മാറ്റിയിട്ടുണ്ട് ഭാഷകാരൻ അവസാനം ഖരിജ എന്നുള്ളതിൻ്റെ. പക്ഷെ ആ സൂത്രക്രമം മാറ്റിയത് ഇവിടെ വരദരാജ പണ്ഡിത അംഗീകരിച്ചിട്ടില്ല. കാരണം വരദരാജയുടെ ഖരിജയുടെ നമ്പർ 55 എന്ന് കൊടുത്തിരിക്കും, അതിനെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അപ്പോ ഇത്രയും കാര്യം പൂർവസിദ്ധം അറിയാൻ വയ്യാതെയാണോ ലോക സിദ്ധാന്തം എഴുതിയത് എന്ന് പറയാൻ പറ്റില്ല. അവസാനം വന്നപ്പോഴത്തേക്ക് ഖരിജ മുതലുള്ള കുറെ സൂത്രങ്ങൾ ക്രമം മാറ്റി ഭാഷകാരൻ, ക്രമങ്ങൾ മാറ്റിയിട്ട് ഇങ്ങനെ ഇല്ല. വസ്തുവിന്റെ ഒക്കെ അവസാനം പോയി. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 55, അതൊരു 65-66 ആക്കി ഖരിജയുടെ സ്ഥാനം കുറച്ചുകൂടെ പരത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ചില സൗകര്യങ്ങളുണ്ട് അങ്ങനെ സൂത്രക്രമം മാറ്റിയതുകൊണ്ട്. ശരിയാണ്, ആ ക്രമം അനുസരിച്ച് ചിന്തിക്കുക. അപ്പോൾ ഈ പൂർവത്രാസത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രക്രിയകൾക്ക് എളുപ്പം വരും. അങ്ങനെ ചടത്തൊക്കെ ഭാഷകാരം ചെയ്തിട്ടുണ്ട്, സൂത്രകാരന്റെ ക്രമത്തെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഇപ്പം അത് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് 55 തന്നെയാണ്. 55 നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥസംഭവ പൂർവസ്യാവും നിലനിർത്ത ഉദ്ദില് ദകാരത്തിന് ആദ്യം തന്നെ ചർത്തവും വരും. അപ്പോ രണ്ട് രൂപം ഉണ്ടല്ലോ, ഇവിടെ ഒരു രൂപയെ കാണുന്നുള്ളൂ. ഉദ്സ്ഥാനം, ഉദ്ധാനം, ഉദ്ധാന, ഉത്താന, ഉത്ഥാന. ഇവിടെ നോക്കുക ഈ രണ്ടാമത്തെ രൂപം ഉദ്ധാന, ഉദ്ധാന ലോപിക്കാത്ത പക്ഷം ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ രൂപം. രണ്ടാമത്തെ രൂപത്തില് ധകാരം കഴിഞ്ഞൊരു ധകാരമുണ്ട്, അത് കഴിഞ്ഞ് ധകാരമുണ്ട്. ലോപിക്കാത്ത പക്ഷത്തിൽ ഈ ധകാരത്തിന് തകാരം വരാം. ഏ സൂത്രപ്രകാരം? അതാണ് തകാരം വരിക്കുന്ന സൂത്രമാണ് ഖരിച്ച. എന്തുകൊണ്ട്? പരത്തിൽ ധായിരിക്കുന്ന ഖരാണ് തകാരത്തിന് അതെയപ്പെടുന്നു ജല്ലാണ്. ഇപ്പൊ തകാരം വന്നൂടെ വരില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? ഇവിടെ ചർത്തവും വരത്തില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് വരുന്നില്ല? വരാത്ത പക്ഷം, വരുന്ന പക്ഷത്തിൽ ഇന്ന് വരാൻ പറ്റില്ലല്ലോ. രണ്ട് രൂപമുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടെന്താ അങ്ങനെ വന്നോട്ടെ, അതുകൊണ്ട് എന്താ പ്രശ്നം? എന്താ അതിപ്പോ ഞങ്ങൾ നോക്കി മനസ്സിലായി, 161, 55, അതുകൊണ്ട് എന്താ തകരാറ്? പൂർവോത്തര അസിദ്ധം, അസിദ്ധമായിപ്പോയി. അതായത് ഉദസ്ഥ സ്തംഭോഹ പ്രകാരം സകാരത്തിന്റെ സ്ഥാനത്ത് ധകാരം വന്നത് പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. പൂർവ്വസൂത്രത്തിന് പരശാസ്ത്രം അസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, ഒരു ശാസ്ത്രം പര സൂത്രം പ്രവർത്തിച്ചാൽ പിന്നെ പൂർവ്വസൂത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. പരസൂത്രമായി ഏത് പ്രവർത്തിച്ചു? ഉദ്യോഗസ്ഥ സ്തംഭോ പൂർവസ്യ പ്രവർത്തിച്ച് സകാരത്തിന് ധകാരം വന്നു. അങ്ങനെ ധകാരം വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർവ്വസൂത്രം ഏതാണ്? ഹരിച്ച. ആദ്യം പറഞ്ഞു ലോപശാകല്യസ്യ പ്രവർത്തിച്ചാൽ പിന്നെ പൂർവ്വസൂത്രമായ ആത്മുണക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഇത് സർവത്ര ഈ നിയമമാണ്. ഉദ്യോഗസ്ഥ സ്തംഭോ പൂർവസ്യ പ്രകാരം സകാരത്തിന് ധകാരം വന്നു കഴിഞ്ഞാൽ ഇനി ഖരിജയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പരസൂത്രം പ്രവർത്തിച്ചാൽ ഒരു സൂത്രം പ്രവർത്തിക്കത്തില്ല എന്നെപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഉദ്ധാന അങ്ങനെ ഇരിക്കത്തുള്ളു, ഖരിജ പ്രവർത്തിക്കത്തില്ല. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ആദ്യം പ്രവർത്തിക്കുന്ന സൂത്രമായിരിക്കും ഖരിജയായിരിക്കും. കാരണം ഇവിടെ ഈ സ്ഥാനത്ത് ഉദ്ധാന എന്നിടത്ത് ഹരിജ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? ആദ്യം പ്രവർത്തിക്കുന്നത് ഏതായിരിക്കും? പരസൂത്രമായിരിക്കും. ആദ്യം പ്രവർത്തിക്കുന്നത് പരമാണപൂർവമാണ്. എവിടെ? ഇവിടെ പരസൂത്രം അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവ്വസൂത്രം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? പൂർവ്വസൂത്രം പ്രവർത്തിക്കാം. അത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ എന്താണ്? ഉദ്യോഗസ്ഥ സംഭവ പൂർവസ്യ, പിന്നെ ഖരിജ. ഇവിടെ ആദ്യം എന്ത് ചെയ്തു? ഖരിജ പ്രവർത്തിച്ചു. ആദ്യം അതിന് പ്രവർത്തിക്കാം. എന്തുകൊണ്ട്? പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. ഒരു സ്ഥലത്ത് പരസൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അല്ല, പൂർവ്വസൂത്രത്തിന് പ്രവർത്തിക്കാൻ പാടില്ലെന്നല്ല. എപ്പോഴും ആദ്യം പ്രവർത്തിക്കുന്ന ഏതായിരിക്കും? പൂർവ്വസൂത്രം. പക്ഷെ ഒരു സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ നിമിത്തങ്ങൾ വേണം. അതിൻ്റെ നിമിത്തം ഉണ്ടെങ്കിലേ അതിനെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു പൂർവ്വസൂത്രത്തിൻ്റെ നിമിത്തമൊന്നുമില്ല പ്രവർത്തിക്കാൻ. അപ്പോൾ അവിടെ പരസൂത്രം പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം നോക്കണം ഉദ്സിദ്ധാനം. അവിടെ ഉദ് എന്നിടത്ത് ഏതാ പ്രവർത്തിച്ചത്? ഉദ് സ്ഥാനം എന്നിടത്ത് ഏതാ പ്രവർത്തിച്ചത്? ഏതാ പ്രവർത്തിച്ചത്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആദ്യം പ്രവർത്തിച്ച സൂത്രമാണ് ഖരിച്ച. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു, ഉത് സ്ഥാനം നിൽക്കുമ്പോൾ ആദ്യം ഏത് പ്രവർത്തിക്കും? പൂർവ്വസൂത്രം. എന്തുകൊണ്ട്? അതിന്റെ നിമിത്തമുണ്ട്. സ് എന്ന് പറയുന്ന കരുക്കരത്തിലേക്കുന്നുണ്ട്, പ്രവർത്തിച്ചു. അപ്പൊ നിമിത്തം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും. കാരണം ഒരു സൂത്രമുണ്ട്, അതുകൊണ്ട് ഒരിടത്ത് പ്രവർത്തിക്കണമെന്നില്ല. ആദ്യം നോക്കുന്ന എന്താണ്? ആ സൂത്രം പ്രവർത്തിക്കുന്നതിനുള്ള നിമിത്തമുണ്ടോ എന്നാണ്. അപ്പൊ ആ പൂർവ്വസൂത്രത്തിന് പ്രവർത്തിക്കാം. ആ എഴുതിയിരിക്കുന്ന ക്രമം അനുസരിച്ച് ആ ക്രമം അല്ലെന്ന് ഞാൻ പറയുന്നത്. സൂത്രത്തിൽ എഴുതിയിരിക്കുന്നതല്ല ക്രമം. ഈ ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഖരിജ അവസാനം പ്രവർത്തിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? അതിൻ്റെ നിമിത്തമുണ്ട്. രണ്ടാമത് നമ്മൾ ചോദിച്ചതാണ് ധാനാന്നിരിക്കുന്നു. ഇവിടെയും ഖരിജയുടെ നിമിത്തമുണ്ട്. എന്തുകൊണ്ട്? ധാനിയുടെ ധകാരം ഇരിക്കുന്നു, പുറത്തെ ധകാരം ഇരിക്കുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഖരിജ നിമിത്തമുണ്ട്? എന്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൂടാ? അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഖരിജ പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് ഒരു പരസൂത്രം പ്രവർത്തിച്ചു. അങ്ങനെ ഒരു പരസൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖരിജയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ആണല്ലോ. എന്നാ ഇനി നമുക്ക് സ്ഥാനാന്നിടത്ത് സിദ്ധാന്നിരിക്കും. ഒരു സ്ഥാനമുണ്ടെങ്കിൽ അവിടെ സൂത്രങ്ങൾ പ്രവർത്തിക്കാം. സിദ്ധാന്നിരിക്കുന്നിടത്ത് ഖരിജ പ്രവർത്തിക്കുമോ? അങ്ങനെ സകാരത്തിന്റെ സകാരം എത്തിപ്പെടുന്നു. പരത്തിലെന്തിരിക്കുന്നു? സകാരം ഏതിപ്പെടുന്നു? ഛല്ലൽ. പരത്തിലിരിക്കുന്നത് ധാന്ന് പറയുന്നത് കരൽപ്പെടുന്നു. അപ്പൊ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇപ്പോ? സിദ്ധാന്നിരിക്കുന്നിടത്ത് ഖരിജ പ്രവർത്തിച്ചോ ഇല്ലയോ? അന്ത് പ്രവർത്തിക്കാമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോ എന്താ പ്രവർത്തിക്കാത്ത? എന്താ പ്രവർത്തിച്ചോ ഇല്ലയോ? എന്താ എല്ലാവർക്കും ഒരു പേടി? നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു പരസൂത്രം പ്രവർത്തിക്കുന്നത് പൂർവ്വസൂത്രത്തിന് അറിയാൻ പറ്റില്ല. ഒരു പൂർവ്വസൂത്രത്തിന് നിമിത്തമുണ്ടെങ്കിൽ ആദ്യം പ്രവർത്തിച്ചിരിക്കും, പ്രവർത്തിച്ചേ മതിയാവും. സകാരത്തിന്റെ പരത്തിൽ ധകാരം ഇരിക്കുമ്പോൾ ഖരിജ അവിടെ പ്രവർത്തിച്ചേ മതിയാവും. എങ്ങനെ? അത് ആ വ്യർത്ഥമൊന്നും ആവത്തില്ല. ധൈര്യമായിട്ട് പ്രവർത്തിച്ചോ? ആ അവിടെ ഖരിജ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചാലും സകാരത്തിന് സകാരം വരുത്തും. ഖരിജയിൽ ആവേശമായി വരുന്ന ഏതൊക്കെയാണോ? ചരന്നുറിമ്പും ചട്ടത്താവ് കപ്പയും ശാഷാസാര്. അപ്പോ അവിടത്തെ സകാരത്തിന്റെ സ്ഥാനത്ത് സകാരമുള്ളോ സ്ഥാനി ആദേശത്തിൽ ഏതു വരും? എന്തുകൊണ്ട്? ലസാന ദന്ത അല്ലേ. പിന്നെ ലു അവിടെ തായില്ലേ, ചട്ടത്താവ് തായും സായും വരും. ലത്തു ലസാനം ദന്ത എന്ന് പറയുമ്പോൾ രണ്ടും വരും. അതിൽ ബാഹ്യപ്രയത്നം നോക്കണം ഏത് വരുമെന്ന്. സകാരത്തിന്റെ ബാഹ്യപ്രയത്നം എന്താണ്? പിന്നെ ആദേശമായി വരുന്ന സകാരത്തിന്റെ. അപ്പോ സകാരത്തിന് സകാരം തന്നെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഖരിജ പ്രവർത്തിച്ചാലും സകാരം തന്നെ വരും. ആദ്യം പ്രവർത്തിച്ചാലും രൂപവ്യത്യാസം വരുന്നില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ദോഷമില്ല. എന്തുകൊണ്ട്? ഒരു സ്ഥലത്ത് ഒരു സൂത്രത്തിന്റെ നിമിത്തം ഉണ്ടെങ്കിൽ ആ സൂത്രോടെ പ്രവർത്തിച്ചിരിക്കും. അത് കഴിഞ്ഞ് ആ സകാരത്തിന് ധകാരം വന്നു. ഉദയസ്തംഭുഹി എന്ന് വെച്ചാൽ പരസൂത്രം പ്രവർത്തിച്ചു. പരസൂത്രം പ്രവർത്തിച്ചപ്പോൾ എന്ത് ചെയ്ത്? രൂപം മാറി. ഇനി അവിടെ പൂർവ്വസൂത്രത്തിന് പ്രവർത്തിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ധാനാന്നിരിക്കും ഒരു രൂപം, മറ്റൊന്ന് ധാരാതിരി. അതുകൊണ്ട് നമ്മൾ ഇത് ഉദസ്തസ്തംഭവ പൂർവസ്യ പഠിക്കുമ്പോൾ ഖരിജ നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഖരിജ ആദ്യം വരണം. ഖരിജ വന്നതിന് ശേഷമേ ഉദസ്തസ്തംഭവ പൂർവസ്യ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഉത്ഥാനം ഉത്തംബനം എന്നിടത്തോ അവിടെ അത് തന്നെ ഉദ് സ്തംഭനം എന്നിരുന്നു. ആദ്യം ഖരിജ പ്രവർത്തിച്ചു, ഖരിജ പ്രവർത്തിച്ചപ്പോൾ പലയിടത്തും പുസ്തകങ്ങളുടെ പ്രക്രിയ എഴുതുമ്പോൾ ഈ ഖരിജ അവസാനം കൊണ്ടെഴുതും. ഇതിൻ്റെ പ്രക്രിയ വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുമ്പോൾ പലയിടത്തും ശ്രദ്ധിക്കാതെ അവസാനം എഴുതും. ഇല്ല, അത് വേണമെന്നില്ലല്ലോ, അതുകൊണ്ട് മാറ്റം വരുന്നില്ലല്ലോ, അത് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പം അത് പഠിപ്പിക്കാനല്ലല്ലോ ഈ സൂത്രം. ദകാരത്തിന് ഖരിജ വരുന്നതും സകാരത്തിന് ദകാരം വരുന്നതും, ഈ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമായിട്ട്. മറ്റത് വിഷയമുണ്ട്. മറ്റത് വന്നാലും വന്നില്ലെങ്കിലും കഥയില്ല. കാരണം ഇപ്പൊ ഖരിജ പ്രവർത്തിച്ചൊന്നിരിക്കട്ടെ, സകാരത്തിന് സകാരം വിധിച്ചു. ഉദസ്ഥ സംഭവ പൂർവസ്യാന്ന് പറയുന്ന സൂത്രത്തിന്റെ ദൃഷ്ടിയിൽ ആ ഒരു സകാരം ഇല്ല. അതിനാദ്യമുള്ള സകാരമുള്ളത് എന്തുകൊണ്ട്? എന്താ പരസൂത്രം? പൂർവത്തിന് പരത്തിന് പൂർവ്വം കുഴപ്പമില്ല, ഏതായാലും സകാരമുള്ളൂ അവിടെ, അതുകൊണ്ട് അതിന് വിഷയം വരുന്നില്ല. ഏത് ദൃഷ്ടിയിൽ നോക്കിയാലും അതുകൊണ്ട് അതല്ല ഇവിടെ മുഖ്യ വിഷയം. ഖരിജ എന്ന് പറയുന്ന ആദ്യം കൊടുത്തില്ല, കൊടുക്കേണ്ടതായിരുന്നു. പ്രക്രിയ പറയുമ്പോൾ ഖരിജയിൽ നമ്മൾ തുടങ്ങണം. ഇതിൻ്റെ തകാരത്തിന് തകാരം വന്നു. പക്ഷേ ഇത് സിദ്ധാന്തകോമതിയിൽ എല്ലായിടത്തും ഇങ്ങനെ എഴുതിക്കും. പക്ഷെ സിദ്ധാന്തകോമതിയുടെ ടീകയിൽ ആദ്യം ബുദ്ധിന് തകാരം വിധിച്ചിട്ടാണ് ബാക്കി പ്രക്രിയ പറയുന്നത്. സിദ്ധാന്തമതിയിൽ ഒരിടത്തും അത് കണ്ടില്ല. ഉത്തംഭനം എന്നിരിക്കുന്നിടത്തും ഒന്ന് വരുന്നു, ഉത് സ്തംഭനം എന്നിരിക്കുന്നിടത്തും. ഇതുപോലെ തന്നെ ആദ്യം തകാരത്തിന് തകാരം വന്ന് സേന് ധാവുന്നു, പരത്തിൽ തായിരിക്കുന്നു, സരോജരി സവർണെ ധകാരം ലോപിച്ച് ഊത്ത് തമ്പനോ എന്ന് പറഞ്ഞു. വരാത്ത വർഷത്തിൽ ഊത്ത് തു തമ്പനം അവിടെയും ഖരിജ വരുന്നില്ല പൂർവത്രാസത്ത്. അങ്ങനെ രണ്ട് രൂപം വരുന്നു. ഉത്തംഭനം എന്ന് വെച്ചാൽ തടയുക എന്നർത്ഥം, ഉത്ഥാനം എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഉദവസ്ഥ സ്തംഭോഹോ എന്ന് ഇങ്ങനെ പ്രത്യേകം സ്ഥാസ്തംഭോ എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ടെണ്ണത്തിനെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു സാമാന്യ സൂത്രമല്ല. പിന്നെ ഇതിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഉദഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വിഭക്തി എന്നാ പറഞ്ഞത്? ഉദ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പഞ്ചമിയാണ്. അങ്ങനെ ഉത്തിൽ നിന്ന് പരത്തിൽ, അത് ഓരോ സന്ദർഭങ്ങളിലും എവിടെ ചേർക്കുന്നതിനനുസരിച്ച് ഉപസർഗമാണ്. കാരണം പ്രാദേഹ ക്രിയായോഗേ അവിടെ പ്രാതികൾ പറഞ്ഞു. അവിടെ പ്രാതികൾ പറഞ്ഞതിൻ്റെ ഒരു ഉത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തകാരാന്തമാണ്. പക്ഷെ ഇവിടെ ഉത്തെന്ന് പറയുന്നത് തകാരാന്തം. അപ്പോൾ അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഉത്തെന്ന് തകാരാന്ന് കൊടുത്തിരിക്കുന്ന തെറ്റാണ്. കാരണം ഉപസർഗമായി വരുന്ന ഇത് ഉത്തല്ല, ഉദ്ദാണ്. എന്തുകൊണ്ട് ഇവിടെ ഉദ്ദഹ എന്ന് പ്രത്യേകം പാണി നിർദ്ദേശിച്ചു? ഇതുപോലെ മറ്റു പല സൂത്രങ്ങളിലും പാണിനി ഉദ്ദെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്, ഒരിടത്ത് ഉത്തെന്ന് നിർദ്ദേശിക്കുന്നില്ല. അങ്ങനെ പാണിനി ഉദ്ദെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പ്രപര അപസമം എന്ന് പറയുന്നിടത്ത് കൊടുത്തിരിക്കുന്ന ഉത്ത് തെറ്റാണ്. ശരിക്കും ഉദ്ദാണ്. ഈ പ്രപര എന്നുള്ളത് സിദ്ധാന്തമതി കൊടുത്തിരിക്കുന്ന ഉത്തെന്നാണ്, അത് തെറ്റാണെന്നാണ് പറയുന്നത്. കാരണം ഉദ്ദെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഉത്താണെങ്കിൽ ഇവിടെ ഉത്തഹ എന്ന് പറഞ്ഞ പഞ്ചമിയിൽ തകാരാന്തമാണെങ്കിൽ ഉത്തഹ എന്നേ വരും. പക്ഷെ ഇവിടെ ഉദ്ദഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പക്ഷമായിരിക്കും കൂടുതലും ശരി. കാരണം ഉദ്ദഹ എന്ന് പഞ്ചമി പറഞ്ഞതുകൊണ്ട് ദകാരാന്തമാണ്. അപ്പോൾ പ്രാതി കൊടുത്തത് ഉത്തെന്ന് പറയുന്നത് തെറ്റാണെന്ന് തന്നെ കരുതിയുണ്ട്. അങ്ങനെ അല്ല എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട്, അതിരിക്കട്ടെ. ഉദ്ധ എന്ന് പറയുന്നിടത്ത് പദാന്തമല്ല. ഉദ്ധ അവിടെ പദാന്തമല്ല. ഇനി പഠിക്കേണ്ട കാര്യം അതിപ്പോഴേ പറഞ്ഞാൽ ശരിയാവില്ല. ഉദഹ എന്ന് പറയുന്നിടത്ത് ദകാരം പദാന്തത്തിലല്ല. എന്തുകൊണ്ട്? നമ്മളിനി അത് പഠിക്കണം. ഇപ്പോഴേ അത് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാക്കണ്ട. മാസി ഉദഹ എന്ന് പറയുന്ന ഒരു പദമാണ് ഉദഹ. അതിലെ വിസർഗം ഇടവരുന്നു പദത്തിന്റെ അന്ത്യത്തിൽ. പക്ഷെ ഉദ് ദകാരം എന്ന് പറയുന്ന പദത്തിന്റെ അന്ത്യത്തിൽ അല്ല. ഉദഹ എങ്ങനെയാണ് പദാന്തമാകുന്നത്? സുപ്തിംഗന്ധം പദം അങ്ങനെയാകാം. പക്ഷെ ഉദ്ദെന്ന് പറയുന്നത് പദത്തിന്റെ അന്ത്യത്തിലല്ല, അവിടെ പദസഞ്ജയില്ല. ഇവിടെ ഭസഞ്ജയുണ്ട്, അത് പദസഞ്ജയെ ബാധിക്കുന്നതാണ്. അതൊക്കെ നമ്മളിനി പഠിക്കുന്ന കാര്യങ്ങൾ. അടുത്ത് വരുന്നത് ജയോഹോ അന്യതരസ്യാം. ഇതെല്ലാം ത്രിപാദിയുടെ സൂത്രങ്ങളാണ്. ജയപരസ്യസ്യവ പൂർവസവർണ ജയിന്റെ പരത്തിലിരിക്കുന്ന ഹകാരത്തിന് വികല്പമായിട്ട് പൂർവത്തിന്റെ സവർണം ഇരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? വാക്ക് ചോക്ക് കുത്തം വന്ന് വാക്ക് മാറ്റ ശബ്ദമാണ്, അത് വാക്കാവും. വാക്ക് ഹരിയെന്നിരിക്കുന്നു. കകാരത്തിന് ആദ്യം എന്തുവരും? ജലാഞ്ചശവന്തി. അത് പൂർവമാണല്ലോ, രണ്ടാം ഭാഗത്തിലാണ്. അപ്പോ ജപകടത്തെ ശബ്ദ വരും. അപ്പൊ വാഗ് ഹരി ആദ്യം ഓർത്തോണം. പൂർവസൂത്രം ആദ്യം പ്രവർത്തിക്കും ത്രിപാദി. പിന്നെ എന്ത് ചെയ്യുന്നു? ഗെന്ന് പറയുന്നത് ചയ്യപ്പെടുന്നുണ്ട്. ജയ് എന്ന് പറയുമ്പോൾ ജഭഞ്ഞ് തുടങ്ങി കപ്പൈ വരെ ജപകടദശ്ദാവുന്നു. ആ പൂർവമായ ഗകാരത്തിന്റെ സവർണം പരത്തിന് വരും. സവർണം എന്ന് പറയുമ്പോൾ സൂത്രം വരും. അവിടെ തുല്യാസപ്രയത്നം സവർണം വരും. പിന്നെ ഏത് വരും? പിന്നെ ഏത് വരും? ഏതാണ് പേടിക്കുന്ന? എന്താ സ്ഥാനയന്തരതമഹ, അതല്ലേ പ്രധാനം. സവർണം വിധിക്കാൻ മുഖ്യമായി വരുന്നത് സ്ഥാനയന്തരതമേ അല്ലേ. സവർണം എന്ന് പറയുമ്പോൾ സദൃശതമമായത് ആദേശമായി വരും. അപ്പോ പൂർവത്തില് ഗ, പരത്തില് ഹ. അപ്പോ സ്ഥാനം നോക്കണം ആദ്യം. എപ്പോഴും ആദ്യം എടുക്കേണ്ടത് സ്ഥാനിയാണ്. സ്ഥാനിയായ ഹകാരത്തിന്റെ സ്ഥാനം എന്താണ്? അകുഹ വിസർജനീയാനാം കണ്ഠ ആദേശത്തില് കവർഗം മുഴുവൻ വരും. കാരണം അതെല്ലാം സുവർണങ്ങളാണ്. അപ്പോൾ ഒന്നിനെ കിട്ടത്തില്ല. കവർഗത്തിന്റെ എല്ലാ സ്ഥാനവും നേരും. ഇനി ആഭ്യന്തര പ്രയത്നം നോക്കണം. ഹകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? എന്താണ് ചല ഊഷ്മണ വിഷമൃതം ഊഷ്മണ. അപ്പോ ഹകാരത്തിന്റെ കിട്ടി ഈഷദൂർദം. ഇനി കാഖ ഗാഖ ങ അതാണല്ലോ വരുന്നത്. സ്പൃഷ്ടം പ്രയതനം സ്പർശാനം യോജിക്കുന്നില്ല. സ്ഥാനിയുടേത് ഈഷദൂർദവും മറ്റും സ്പൃഷ്ടവുമായി. പിന്നെ ഇനിയുള്ളത് ബാഹ്യപ്രയത്നം നോക്കുക. ഹകാരത്തിന്റെ ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കണം. ഇത് ഏതിൽപ്പെടുന്നു? ഹരില്. അതേ ഹസിലോ? ഹസിൽ. ഹസിൽ സംവാര നാദ ഘോഷാശ്ച ഹസിൽപ്പെടുന്നുണ്ട്. പിന്നെ നോക്കേണ്ടത് എന്താണ്? വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എണ്ണ് അതിൽപ്പെടുന്നുണ്ടോ? വർഗാണ ദ്വിതീയ ചേർത്ത് ശല്ല് ഏതിലാ പെടുന്നത്? അല്ലേ ശല്ലില്ലല്ലേ അർഗണാം ദ്വിതീയ ചരത് ശലസ്യ മഹാപ്രാണഹ മഹാപ്രാണൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാദസ്യ ഘോഷസ്യ സംവാരസ്യ മഹാപ്രാണസ്യ ഹകാരസ്യ എന്നൂടെ അവിടെ ചേർത്തോണം. അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും നാദസ്യ ഘോഷസ്യ സംവാരസ്യ മഹാപ്രാണസ്യ ഹകാരസ്യ ഏതൊരു വർഗ താദൃശോ വർഗചതുർത്ഥ, അപ്രകാരമുള്ള വർഗചതുർത്ഥം. ഖയുടെ നോക്കുക എന്താണ്, അത് ഏതിൽപ്പെടുന്നു? ദ്വിതീയ ചതുർത്ഥോ ശലസ്ത മഹാപ്രാണ, അതിൽ ഒന്നുണ്ട് മഹാപ്രാണനായി. പിന്നെ ഹസി സംവാരനാഥ ഘോഷാശ, അതിൽ ഒന്നുകൊണ്ട് സംവാരനാഥ ഘോഷവും കിട്ടി. ഇപ്പൊ നാലാമത്തെ വരത്തുള്ളൂ. അപ്പൊ ഇതൊന്നും നോക്കാതെ ആണ് ആദ്യം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത്. എന്താണ് വർഗചതുർത്ഥം? അതായിരിക്കും എപ്പോഴും അകാരത്തിന് വരുന്നത്. അതുകൊണ്ടാണ് ഹ്രസ്വ ദീർഘപ്ലുത അവിടെ ദുരദ്ഭൂതേച്ച, അവിടെ എല്ലാം ഈ സൂത്രപ്രകാരം വർഗചതുർത്ഥം ഹകാരത്തിന് വന്നത്. വാഗ്ഹരി ഇത് വികല്പമാണ്. അന്യതരസ്യാം എന്ന് വെച്ചാൽ അന്യതരസ്യം ഇവിടെ എന്താണ്? അന്യതരസ്യാം സംഹിതായാം പാണിനീയം, ഒരു സംഹിതയാണ്, ഒരു ശാസ്ത്രം. ഇതുപോലെ മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പാണിനി പറയുന്നു. അതുകൊണ്ട് അത് സ്വീകരിക്കാം. മറ്റ് ശാസ്ത്രങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ഇവിടെ ഇതാണ്. അപ്പൊ പാണിനി തന്നെ സ്വയം എന്ത് പറഞ്ഞിരിക്കുന്നു? മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും സ്വീകരിക്കാം. ഒന്ന് അന്യദരസ്യം സംഹിതായ അതിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വീകരിക്കാം. പാണിനി സ്വയം തന്നെ പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ആരാണ് നാരായണീയ കർത്താവ് ഭട്ടതിരിപ്പാട് എന്ത് ചെയ്തു? അപാണിനീയങ്ങളെ സമർത്ഥിച്ചു. കാരണം പാണിനി സ്വയം തന്നെ പറഞ്ഞിരിക്കുന്നു, മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു തനിക്ക് സ്വീകാര്യമാണ്. അങ്ങനെ ഒരു രൂപം എടുക്കാം. അങ്ങനെയാണെങ്കിൽ പാണിനിയുടെ കാലശേഷം അങ്ങനെ മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞ രൂപങ്ങൾ ഉപയോഗിക്കുന്നതിന് ദോഷമൊന്നുമില്ല. അപാണിനീയമായ പ്രയോഗങ്ങളെയും സമർത്ഥിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അത് തെറ്റു പറയാൻ ഒക്കത്തിൽ പാണിനി എന്നെ അത് അംഗീകരിച്ചില്ലേ? അന്യദരസ്യം മറ്റ് ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു, അതൊക്കെ തനിക്ക് സ്വീകാര്യമാണ്. എന്നാൽ തന്റെ അഭിപ്രായം ഇതാണ്, തന്റെ അഭിപ്രായം ഇതാണ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം തെറ്റെന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ള രൂപങ്ങൾ പ്രചാരത്തിലുള്ളത് കൊണ്ട് അതിന് പ്രമാണവും ഉണ്ടെങ്കിൽ അത് ശരി, ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. തന്റെ അഭിപ്രായം അനുസരിച്ച് എന്തോരും വാഗ്ഹരി, മറ്റുള്ള വ്യാകരണ ശാസ്ത്രം അനുസരിച്ച് എന്തോരും വാഗ്ഹരി, രണ്ടും ശരിയായി ഉപയോഗിക്കും. അതാണ് അത് വികല്പമാകും. എല്ലായിടും എന്ന് വെച്ചാൽ അല്ല, ബാക്കി സ്ഥലങ്ങളിൽ അങ്ങനെ കാണത്തില്ല. മനസ്സിലാകും, ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ പോരും. ഇല്ലാത്തത് ഇപ്പൊ ഈഗോ വേണിച്ച് അവിടെ പറയണോ? ഈഗോ വേണിച്ച് അന്യതരസ്യം, അവിടെ വേറെ രൂപമില്ല. വേറെ രൂപങ്ങൾ പ്രചാരത്തിൽ കാണുന്നിടത്താണ് പറയുന്നത്. ഒന്നുകിൽ അത് ഒരാചാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിലുണ്ട്. അപ്പൊ അന്യതരസ്യം എന്ന് പറയുമ്പോൾ അത് ആ ശാസ്ത്രം എഴുതി ആചാര്യനാണെന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അതും നഷ്ടപ്പെട്ടു പോയിരിക്കും. പഴയകാലത്ത് പേരെഴുതി വയ്ക്കാറില്ലല്ലോ. പറഞ്ഞു ഇന്ന ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രത്തിലുണ്ട്, അത് പ്രചരിച്ചിട്ടുണ്ട്, അപ്പൊ അതിനെ സ്വീകരിക്കുന്നു. അല്ല, രണ്ട് രൂപം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. രണ്ട് രൂപം ഇല്ല, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ശാകലിനെന്നോ അന്യതരസ്യമെന്നോ വാന്നോ ഒന്നും പറഞ്ഞില്ല. ഇനി ഏത് ആചാര്യനെന്ന് അറിയത്തില്ല, ഏത് ശാസ്ത്രമൊന്നും അറിയത്തില്ല. രണ്ട് രൂപമുണ്ട്, അപ്പൊ പറയുന്നു വാ. പ്രത്യേകിച്ച് ഒരു ആചാര്യനോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രമോ പറഞ്ഞായിരിക്കില്ല, ലോകത്തിൽ അങ്ങനെ പ്രചരിച്ചിരിക്കുന്നു. രണ്ട് രൂപം പലയിടത്തും വന്നില്ലേ? വാ. അപ്പോൾ പ്രയോഗത്തിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നുവെച്ചാൽ ശിഷ്ടപ്രയോഗം എന്നുവെച്ചാൽ കഴിയുന്നത്ര എന്ത് ചെയ്തു പാണിനി അന്ന് നിലവിലിരുന്ന അറിയാവുന്നുള്ള എല്ലാ പ്രയോഗങ്ങളെയും സ്വീകരിക്കാതെ ഒന്നിനെയും തള്ളിക്കളഞ്ഞു. അങ്ങനെയും പ്രയോഗിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അപശബ്ദം എന്ന് എന്തിനു പറയുന്നു? ഒരു തരത്തിലും സ്വീകരിക്കാൻ വയ്യാതെ വരുന്നത് എന്നുവെച്ചാൽ, അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവന് ബോധം ഉണ്ടാകത്തില്ലെങ്കിൽ അത് അപശബ്ദം എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളഞ്ഞു. പൂച്ച എന്നും പറയാം, പൂശകനെന്നും പറയാം. രണ്ടു പറഞ്ഞാലും ബോധം ഉണ്ടാവുമെങ്കിൽ പൂച്ചയ്ക്ക് പകരം പൂശകനെന്നും പറയാമെന്നാണ് നമ്പ്യാർ പറഞ്ഞു. അതുപോലെ തെറ്റു പറയാൻ പറ്റില്ല. കേൾക്കുന്ന ആളിന് മനസ്സിലായല്ലോ പൂശകനെന്ന് പറഞ്ഞാൽ പൂച്ചയാണ്, പിന്നെന്താ കുഴപ്പം? അപ്പോ ആ അതിനെക്കുറിച്ച് അറിയാവുന്ന വിദ്വാൻമാർക്ക് അതിലങ്ങനെ കടുംപിടുത്തമില്ല. അതറിയാൻ വയ്യാത്തവരാണ് തെറ്റും ശരിയും പറയുന്നത്. അതൊക്കെ തെറ്റാണ്, ഇത് ശരിയാണെന്ന് പറയുന്നു. ഇത്രയും വിശാലത കാണിച്ചിട്ടും സംസ്കൃത ഭാഷ പാണിനിയും കൊണ്ട് വളരെയധികം വരിഞ്ഞു മുറുകിപ്പോയെന്നാണ് പിൽക്കാലത്ത് വന്ന വിമർശകർ പറയുന്നത്. ഇത്രയും വിശാലത കാണിച്ചിട്ട് അപ്പൊ രണ്ടു രൂപം വന്നു. വാഗ്ഹരി, വാഗ്ഹരി. അടുത്ത് വരുന്നത് ഷഷ്ഠോടി, ഛ ഛ അടി എന്നാണ്. ജയപരസ്യ, ഇവിടെ എല്ലാം ജയോ അന്യദൃശ്യം എന്നുള്ളത് നിങ്ങോട്ട് വരുന്നുണ്ട്. ജയപരസ്യ ശസ്യ ഛോ വ അടി, പൂർവത്തിൽ ജയിൽപ്പെട്ട വർണ്ണമായിരിക്കണം, പരത്തിൽ ശകാർ, ഇവിടെ ഒറ്റ വർണ്ണമാണ്. അതിനെന്ത് വിധിക്കുന്നു? ഛ വിധിക്കുന്നു. എപ്പോ? പരത്തിൽ അട്ടിരിക്കുമ്പോ. വാർത്തകാരൻ പറയും ഇവിടെ അട്ടം എന്നല്ല പറയേണ്ടത്, അമീന്നാണ് സൂത്രം ഉണ്ടാക്കേണ്ടതെന്നാണ് വാർത്തകാരന്റെ അഭിപ്രായം. ഷഷ്ഠോ അമി, അങ്ങനെ വേണമെന്നാണ് സൂത്രം. എങ്ങനെ ഉണ്ടാക്കി? ഷഷ്ഠോ അടി, ഇത് പോരെന്നാണ്, ഇത് ശരിയല്ലെന്നാണ്. ശരിയല്ലെന്നല്ല, പോരാന്ന്. ജയപരസ്യ ശസ്യ, ജയിന്റെ പരത്തിലിരിക്കുന്ന ശകാരത്തിന് ശകാരം വരും, അട്ടുപരമിരിക്കേ. ഇവിടെ രൂപം വരുന്ന തച്ഛിവ, അതെങ്ങനെ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറയാണ്. തത് ശിവ ഇത്യത്ര ദൃശ്യസ്തുത്വേന ജകാരേകൃതേ, പൂർവ്വസൂത്രം ആദ്യം പ്രവർത്തിക്കുന്നു, ഇവിടെ പറയാണ്. തതെന്നുള്ള താദ്യം ഏത് വരും? ജലാഞ്ചിശ വന്നിട്ട് കാര്യമില്ല, കാരണം തദ് ദകാരാന്തമാണ്. വേണമെങ്കിൽ ജലാഞ്ചിശ എന്തേ വരാം, പക്ഷെ അതുകൊണ്ട് വിശേഷിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. ദകാരം ദകാരം തന്നെയാണ്, തദ് ശബ്ദമാണ്, ദകാരാന്തമാണ്. ഇനി തദ് എന്ന് പറയുന്ന ഒരു തകാരാന്ത ശബ്ദമുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ ജലാഞ്ചിശ എന്തേ വന്നിട്ട് എന്തേ വരും, എന്താ വരും. അങ്ങനെ ഒരു പക്ഷമുണ്ട്, തകാരാന്തമാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ദകാരാന്തമായിട്ട് എടുക്കാം. തദ് എന്നിരിക്കുമ്പോൾ വരുന്നു സ്തോഹോ സുനാശൂരു ആദ്യ സൂത്രം. ഇപ്പൊ എന്തായി? ജകാരമായി. ഖരിച്ച, പിന്നെ എന്തു വരുന്നു? ഖരിച്ച, എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഖരിച്ച വരുന്നു? പൂർവസൂത്രം അതാണ്. ഇത്യത്ര ദശ്യസ്തുത്വേന ജകാരേകൃതേ ഖരിചേതി ജകാരസി ചകാരഹ. അപ്പൊ ചായായി, തച്ചായി. അപ്പൊ ഇവിടെ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇവിടെ 63-ാമത്തെ സൂത്രമാണ്. ഉദോസ്തു സ്തംഭം എന്ന് പറയുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല, 61. ഇപ്പൊ ഷഷ്ഠോടിയിൽ പ്രത്യേകം എഴുതി എന്താണ്? ഇവിടെ ഷഷ്ഠോടി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഖരിച്ച വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ബുധോസ്തസ്തംഭോ പൂർവസ്യ എന്ന് പറയുന്നിടത്തും മുമ്പ് ഖരിച്ച കാണിക്കേണ്ടതാണ്, അവസാനമല്ല കാണിക്കേണ്ടത്. രണ്ട് നമ്പറിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, രണ്ടിടത്ത് ഒരു നിയമമല്ലേ. പിന്നെ എന്തിനാ അവിടെ അവസാനം കൊണ്ടത്? ഖരി ജലാം ചരസ്യു ബുദ്ധന്റെ ദകാരത്തിന് തകാരം എന്ന് പറഞ്ഞത് ആൾക്കാർക്ക് എഴുതിയാണ് സംശയമൊന്നും കാണത്തില്ല, പക്ഷെ പഠിക്കുന്നവർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് വ്യാഖ്യാനങ്ങളിലെല്ലാം അവസാനം എഴുതിയിരിക്കുന്നു. പല വ്യാഖ്യാനങ്ങളിലും അവസാനം ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ധകാരത്തിന് തകാരം വന്നത്. സംശയമുണ്ടാക്കി പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ എങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് എൻ്റെ കയ്യിൽ പ്രശ്നമില്ല. സിദ്ധാന്തമതി കറക്റ്റ് എഴുതിയിരിക്കുന്നു. ലഘുസിദ്ധാന്തമതിയുടെ വ്യാഖ്യാനങ്ങളിൽ പലരും ഇങ്ങനെ എഴുതി അവസാനം അധകാരത്തിന് ഭൈമിയിൽ വരെ വളരെ സൂക്ഷിച്ചെഴുതുന്ന ഒരു വ്യാഖ്യാനമാണ് അത്. അതിന് പോലും ധകാരത്തിന് തകാരം എഴുതി. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു ഇല്ലേ? പുസ്തകമില്ലേ? വക്കീലുണ്ടെങ്കിൽ പുസ്തകമില്ലേ? അത് എങ്ങനെ എഴുതിയിരിക്കുന്നു? അവസാനമാണോ ആദ്യമാണോ? അവസാനം. സിദ്ധാന്തമതി ശരി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷഷ്ഠോടി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എങ്ങനെ വേണം? ആദ്യം തന്നെ ധകാരത്തിന് ചേർത്തും വരണം. അപ്പോൾ ഈ എഴുതിയാൾ അറിയാതെ എഴുതിയല്ല, പക്ഷേ അറിഞ്ഞെഴുതിയാലും പഠിക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരും. അവർ വിചാരിക്കും അവസാനം വരണം. ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ വരദരാജപണ്ഡിതർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷണ്ണവതി ഷണ്ണകരിയ അവിടെ രണ്ട് രൂപമുണ്ട്, പക്ഷെ ഒരു രൂപ കൊടുത്തിട്ടില്ല. ഇവിടെ എല്ലാ പുസ്തകങ്ങളിലും അങ്ങനെയാണ്. അസിം സിദ്ധാന്തമതി രണ്ട് രൂപം കൊടുത്തിട്ടില്ല, അത് രണ്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അവിടെ ഒരു രൂപം കൂടെ എഴുതിയെന്ന് വിചാരിച്ച് എന്താ നഷ്ടം വരുന്നു? പക്ഷെ അത് എഴുതിയിട്ടില്ല. പഠിക്കുന്നവർക്ക് രണ്ട് രൂപ ഉണ്ടെന്നുള്ളത് പഠിക്കുന്നവർക്കത് വ്യക്തത വേണ്ട. പണ്ഡിതന്മാർക്ക് പ്രശ്നമില്ല, പക്ഷെ പഠിക്കുന്നവർക്ക് വ്യക്തത വേണം. അത് പിന്നെ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നവരെ വ്യാഖ്യാതാക്കൾ അവർ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ എഴുതി വയ്ക്കും, വ്യാഖ്യാനം നോക്കിയാണ് ബാക്കിയുള്ളവർ പഠിക്കുന്നത്, അവർക്കും വരും കുഴപ്പം. അപ്പൊ ഇവിടെ ഒന്നും വരും. ഇവിടെ വ്യക്തമായി പറഞ്ഞു എന്താണ്? തത് ശിവ എന്നിരിക്കുന്നിടത്ത് ആദ്യം ശുത്വം വന്നു, പുറത്ത് അസിദ്ധം, അത് കഴിഞ്ഞ് ചർത്വം വന്നു, തച്ച്. ഇനി ഇത് പ്രവർത്തിക്കണം, ചെസ്റ്റോടി. അവിടെ നേരിട്ടങ്ങ് വിധിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കണ്ട, സ്ഥാനാന്തരതമോ ഒന്നിന്റെ ആവശ്യമില്ല. ശകാരത്തിന് ചകാരം വന്ന് തച്ചി. ഇത് വരാത്ത പക്ഷത്തിൽ സ്ഥിത്വവും ചർത്തവും വരും, പരത്തിൽ ശകാരമാണല്ലോ. അപ്പൊ തച്ച് ശിവ എന്നിരിക്കും. ഇപ്പൊ സൂത്രകാരൻ അട്ടെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ തച്ച് ലോകേന ഇങ്ങനെയുള്ള രൂപങ്ങൾ സൂത്രകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അതുകൊണ്ടാണ് അട്ടെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ കാലത്തിൽ ഇങ്ങനെ പ്രയോഗം ഉണ്ടായിരിക്കണമെന്നില്ല. പിൽക്കാലത്ത് വാർത്തികാരൻ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ കണ്ടു തച്ച് ലോകേന. അട്ടെന്ന് പറയുമ്പോൾ ഹയ വരട്ട് വരെ വരുന്നുള്ളു. അമ്മ എന്ന് പറഞ്ഞാലോ ലണ് ഞമങ്ങണ നം വരെ വരും. അപ്പോ ശകാരത്തിന്റെ പരത്തിൽ മുമ്പെന്തായിരുന്നത്? ശിവ. ശിവ എന്നിടത്ത് ശകാരത്തിന്റെ പരത്തിൽ ഈ ഇരുന്നു, അത് അട്ടിൽ വരുന്നതാണ്. അമ്മെന്ന് പറഞ്ഞാലും അവിടെ വരും, അമ്മിൽപ്പെടുന്നതാണ് ഈ. കൂടാതെ ഹയ വരട്ട് ലണ് ലാ കൂടെ കിട്ടും. ഞമ്മങ്ങണം നാം ലണ് വരം. അപ്പോ എന്തുവരുന്നു? ശ്ലോകേന എന്നുള്ള തരത്തിൽ ലാ പരത്തിലിരുന്നപ്പോഴും ശകാരത്തിന് ചകാരം വന്നു. അല്ലല്ല, അതിന് ശേഷമുള്ള ശബ്ദങ്ങൾ വന്നാലും വരും, അതിന് ഉദാഹരണങ്ങളുണ്ട്. അതിന് ശേഷമുള്ള വരുന്ന സിദ്ധാന്തമതി എന്താണ് നമ നകാരം വരുന്നതിനൊക്കെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് വികല്പമായിരിക്കും, വികല്പമായിരിക്കും. രണ്ട് രൂപം വരും, തച്ച് ശ്ലോകേനാന്നും വരും. അവിടെയും ഒരു രൂപ കൊടുത്തിട്ടുള്ളു. രണ്ട് രൂപം വരും. ഇവിടെ മൂലത്തിൽ ഒരു രൂപ കൊടുത്തിട്ടുള്ളു, അവിടെ രണ്ട് രൂപം കൊടുക്കേണ്ടതാണ്. അടുത്ത് വരുന്ന മോ അനുസ്വര മാന്തസ്യ പദസ്യ അനുസ്വരോ ഹലി മാന്തമായ പദത്തിന് അനുസ്വരം വരുന്നു. മാ പൂർവത്തിൽ നിന്നുകൂടെ പദത്തിന്റെ അനുവർത്തിയുണ്ട്. മാ എന്ന് പറയുന്നതിന്റെ വിശേഷണമാകുന്നു. ഏന വിധി തദന്തസ്യ തദന്തവിധി വരുന്നു. മാന്തമായ പദം എന്ന് കിട്ടുന്നു. മകാരാന്തമായ പദത്തിന് അനുസ്വാരം വരുന്നു. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, ഹല്ല് പരമിരിക്കണം. ഹരിമ ഇവിടെ മകാരം വരുന്നത് ഹരി ഹരി ഹരേഹ ഹരിം നമ്മൾ പഠിക്കുന്നതാണ്. ദിതിയേകം നമ്മുടെ മകാരമാണ്, അതിന് അനുസ്വാരം. ശരിക്കും ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സുബന്ധം കൂടെ പഠിക്കുമ്പോഴേ എല്ലാം മനസ്സിലാവുള്ളൂ. ഷല്ലിംഗ പ്രകരണം ഹരിമ് വന്നതെന്നിരിക്കും അനുസ്വാരം വന്നു. ഇവിടെ ഒരു രൂപം കൂടെ ഒരേ സൂത്രപ്രകാരമാണ് മുമ്പ് പഠിച്ചതനുസരിച്ച്. ഏതാണ് ഉറച്ച്? ഏതാ സൂത്രം? ഉറച്ച് പേടിക്കുന്നെന്താ? തെറ്റുന്നെങ്കിൽ തെറ്റിട്ടെ. ഇവിടെ ഒരു രൂപം കൂടെ വരുന്ന ഏ സൂത്രമാണ്? ഞാൻ കേട്ടില്ല, മൂളെന്ന് മാത്രം കേൾക്കുന്നുണ്ട്. സൂത്രം മഹാപദാന്ത ധ്യാന പറഞ്ഞ് അതിനെന്താ ധൈര്യമായിട്ട് പറയാത്ത? പേടിക്കുന്നെന്തോ തെറ്റ് പറഞ്ഞെന്ന് വിചാരിച്ചെന്താ? പദാന്തത്തിൽ വികല്പമായിട്ട് വരും. എന്താണ്? അനുസ്വാരത്തിന് പരസവർണം വരും. അനുസ്വാരം വന്നു കഴിഞ്ഞാൽ അതിന് പരസവർണം വരും. മോഹനുസ്വാരം എന്ന് പറയുന്നത് 23, മഹാപദാന്തസ്യ എന്ന് പറയുന്നത് 59 അടുത്ത ഭാഗത്ത്. അപ്പോൾ മോഹനുസ്വാര പ്രകാരം അനുസ്വാരം വന്നത് വാപദാന്തസ്യക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞല്ലോ, പരസൂത്രം പ്രവർത്തിച്ചാൽ പിന്നെ പൂർവ്വസൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ പൂർവ്വസൂത്രം പ്രവർത്തിച്ചാൽ പരത്തിന് പ്രവർത്തിക്കാം. ഇവിടെ പൂർവ്വസൂത്രം ഏതാണ്? മനസ്സ്. അത് പ്രവർത്തിച്ചാൽ പരത്തിലേതെങ്കിലും സൂത്രത്തിന് ആ സ്ഥാനത്ത് പ്രവർത്തിക്കുക. അനുസ്വാരത്തിന് വാപദാന്തസ്യ പ്രകാരം പരസവർണം വന്നിട്ട് എന്ത് വരും? ഹരിവ് വന്ദേന്ന് വരും. അങ്ങനെ വരുന്നതിന് ദോഷമുണ്ട്. രണ്ടിലും വരാം. വായുടെ സവർണ ഏതൊരുകൂടെ? അനുനാസികം. എന്തുകൊണ്ട്? യാവാല അനുനാസിക അനുനാസിക ഭേദേന ദിധ അനുനാസികമായ അവതാരം. നമ്മൾ മുമ്പ് പഠിച്ചപ്പോൾ പറഞ്ഞാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ വ്യാഖ്യാനത്തിലോ വ്യാഖ്യാനത്തിൽ കാണും രണ്ടു രൂപം. ഒന്നേ ഉള്ളൂ. അങ്ങനെ മലയാളത്തിൽ രണ്ടുണ്ടോ? രണ്ട് രൂപമാണ്. പിന്നെന്താ? അതിനായിക്കോട്ടെ, നമ്മൾ പഠിക്കുകയല്ലേ. അല്ല, അല്ലെങ്കിൽ അല്ല, ഹരിം വന്ദേന്ന് പറയുന്നിടത്ത് ഏത് രൂപമാണ് ഇനി വരാമെന്നുള്ളത് അവിടെ പറയാം. അതാണല്ലോ സിദ്ധാന്തമതിയിൽ പറയുമ്പോൾ അവിടെ കൊടുക്കാം. കാരണം ഇപ്പോൾ വരാൻ പോകുന്നത് ഉദാഹരണം പറഞ്ഞാൽ നപദാന്തട്ടോരനാം, അവിടെ പ്രത്യേക ഭാഷയ നിത്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ? അതവിടെയുള്ളല്ലോ വരാൻ പോകുന്നേ. പ്രത്യേക ഭാഷയ നിത്യം ഇവിടെ വന്ന ഏരോ അനുനാസികേ അനുനാസികോ, അവിടെ വന്ന വാർത്തീയത്തിന് ഉദാഹരണം ഇവിടെ കൊടുത്തതിന് മുമ്പ്. അങ്ങനെ കൊടുക്കുന്നത് പോലെ വരാൻ പോകുന്നതും കൊടുക്കാം. എന്നാൽ പഠിക്കുന്നവർക്ക് അത് വ്യക്തമായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ ചിന്തിക്കാനേ പോകുന്നില്ല, ഇവിടെ രണ്ട് രൂപം വരുമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം പഠിച്ച ഒരാളിനെ അത് പറയാൻ പറ്റും. ആശയം ഇവിടെ രണ്ടാമത്തെ രൂപം കൊടുത്തിട്ട് ഇന്ന സൂത്രം എന്ന് പറഞ്ഞ് അടുത്ത ആ സൂത്രം കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, തന്നെ അത് വരാൻ പോകുന്ന വാർത്തയാണ് പ്രത്യേക ഭാഷാ നിത്യം എന്ന് പറയുന്നത്. അവിടെയുള്ളതല്ല ആ വാർത്ത, ഇവിടെ വരുന്നത്. അപ്പം വരാൻ പോകുന്നത് നേരത്തെ അങ്ങനെ ഒരിടത്തല്ല, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയും, അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാല് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചിന്തിക്കില്ല. ഹരിമ്പന്ധം എന്ന് പറയുന്നിടത്ത് ഭാവതാമസ്യ വരും എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആരും ചിന്തിക്കത്തില്ല. അവിടെ ഒരു രൂപയുള്ളൂ എന്ന് ധരിക്കും. അങ്ങനെ പറയുമ്പോഴാണ് ചിന്തിക്കുന്നത് ഇവിടെ രണ്ട് രൂപ ഉണ്ടല്ലോ എന്ന്.